അധ്യായം 110. അന്നസുർ, മദീനയിൽ അവതരിച്ചത്. നസുർ എന്നാൽ സഹായം എന്നർത്ഥം. അള്ളാഹുവിന്റെ സഹായവും വിജയവും ലഭിച്ചാൽ ഏതുവിധത്തിൽ പ്രതികരിക്കണമെന്ന് ഈ അധ്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നുകിട്ടിയാൽ ജനങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.